അസ്സലാമു അലൈക്കും ഉസ്താദേ, നിങ്ങളുടെ ക്ലിപ്പിൽ ചോദ്യങ്ങൾ 12 മിനിറ്റിൽ ചോദ്യം ഇല്ല എന്നല്ല പറഞ്ഞത്. അതായത് ആ ക്ലിപ്പ് നിങ്ങൾക്ക് ഷെയ്ഖ് യാസിറുദ്ദീൻ ഹംസ സമയം അധികം എടുത്തത് കൊണ്ട് അതിനോട് നീതിയാവാൻ വേണ്ടി നിങ്ങൾക്ക് സമയം തന്നതാണ്. ആ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തി അതിലൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ചെയ്യേണ്ടത് ചോദ്യോത്തര പരിപാടി ആദ്യമായി ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ 1-ാമത്തെ ചോദ്യം നിങ്ങൾ വോയിസിൽ വരിക, വോയിസിൽ ചോദിക്കുക. ആ ചോദ്യം ഇന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് യാസിറുദ്ദീൻ ഹംസയെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് അങ്ങനെ പറയുന്നത്. ഇനിയും നിങ്ങൾ ക്ലിപ്പ് ഇട്ടിട്ട് ഞാനെന്താ ചോദിക്കേണ്ടത്, ഞാനെന്താ ഇതാക്കുന്നത്, ദയവ് ചെയ്ത് ചോദിക്കാതിരിക്കുക. വ്യവസ്ഥാപിതമായി പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ